ഓ നിന്റെ മുഹൂർത്തം പോയി. നോക്കാം വേറൊരു ദിവസം നോക്കാം, മുഹൂർത്തം തെറ്റിപ്പോയി. അടുത്ത് വരുന്ന എങ്ങനത്തെ പ്രക്രിയ അതിരിക്കട്ടെ നോക്കാം. ധാതുരേഖാച്ചോ ഹലാദി ക്രിയാസംഹാരെ യങ് പൗനഃപുന്യ ബൃശാർത്ഥേജ്യോത്യേ ധാതുരേഖാച്ചോ ഹലാദേർ യങ് സ്യാത്. യങ്ങന്തം സാധാരണ പ്രയോഗത്തില് അധികം വരാറില്ല, എന്നാൽ ചിലടത്തൊക്കെ വരാറുമുണ്ട്. ദരീദൃശ്യത്തെ അങ്ങനെ പ്രയോഗിക്കാറുണ്ട്. മലയാളത്തിൽ സാറിന് ഉപയോഗിക്കുന്ന വാക്കാണ് ജംഗമം. എങ്ങന്തമാണെന്നുള്ളത് അറിയത്തില്ല, സംസ്കൃതത്തിൽ നിന്ന് വന്നാണ് ജംഗമം. ഇതൊക്കെ സനാദ്യന്ത ധാതുവ ധാതു സഞ്ജ്ഞ കെട്ടിക്കഴിഞ്ഞാൽ ധാതുവിൽ നിന്ന് പിന്നെ കൃദന്ത പ്രത്യയങ്ങൾ വന്നിട്ട് രൂപം എങ്ങനെ വേണോ വരാം. പക്ഷെ ഒന്നുണ്ട്, ശിഷ്ടപ്രയോഗം അനുസരിച്ച് പ്രയോഗിക്കാൻ പാടുള്ളൂ. വ്യാകരണത്തിന്റെ നിയമങ്ങളുണ്ട്. സൂത്രം ഉപയോഗിച്ച് നമുക്ക് ശബ്ദം നിർമ്മിച്ചിടാന്ന് വിചാരിച്ച അത് നടക്കത്തില്ല. ശിഷ്ടപ്രയോഗത്തിനനുസരിച്ച് പ്രയോഗിക്കാം. പൗനഃപുന്യേ ബൃശാർത്ഥേജദ്യോത്യേ ധാതുരേഖാച്ചോ ഹലാദേർ എങ് സ്യാ. അപ്പൊ എങ്ങ് വിധിക്കുന്നത് ഒന്ന് ധാതുവിൽ നിന്നാണ്. അതിന്റെ നിബന്ധനകൾ ഒന്നെന്താണ്? ധാതുരേഖാച്ചോ, ധാതു ഏകാച്ചായിരിക്കണം. ഇപ്പൊ ഇവിടെ ഉദാഹരണം കൊടുക്കുന്ന ഭൂ, അതിലൊരു ചല്ലേ ഉള്ളൂ. ജാഗ്രധാതു അനേകാച്ചാണ്, അതിൽ നിന്ന് വരത്തില്ല. അന്ന് എങ്ങന്തത്തിന്റെ രൂപം കിട്ടത്തില്ല, വരത്തില്ല. സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രിയാസമഭിഹാരം പിന്നെ രണ്ടർത്ഥമാണ്. ഒന്ന് പൗനഃപുന്യം, ആവർത്തി, അതിനാണ് പൗനഃപുന്യം എന്ന് പറയുന്നത്. ആവർത്തിക്കുക, വീണ്ടും വീണ്ടും എന്ന് പറയുന്നു. പിന്നെ ബൃശാർത്ഥം, അധികം. ഈ രണ്ടർത്ഥത്തിലും ആണ് വരുന്നത്. വീണ്ടും വീണ്ടും എന്നുള്ള അർത്ഥത്തിലും വരാം. ബൃശം അധികം, ആധിക്യ അർത്ഥത്തിലും വരാം. പിന്നെ ധാതു ഹലാദിയായിരിക്കണം. അജാദിയാണെങ്കിൽ വരത്തില്ല. ഇണഗതവും വരത്തില്ല. ധാതു ഏതവൃത്തവും അതിൽ നിന്നും വരത്തില്ല. ഏതവൃത്തവും എന്തുകൊണ്ട്? ഹലാദി ആയിരിക്കണം. അപ്പോൾ ധാതു ഹലാദിയായിരിക്കണം, ഏകാച്ചായിരിക്കണം. ഒന്നിൽ കൂടുതൽ അച്ചുപാടില്ല. വീണ്ടും വീണ്ടും എന്നുള്ള അർത്ഥം കിട്ടണം, അല്ലെങ്കിൽ അധികം എന്നുള്ള അർത്ഥം കിട്ടണം. ആണ് പുനഃ പുനഃ അതിശയന വാ ഭവതി ബോ ഭൂയത്തെ. ബോ ഭൂയത്തെ രണ്ടർത്ഥം വരാം. ഒന്നാണ് പുനഃ പുനഃ ഭവതി ബോ ഭൂയത്തെ, പിന്നെ അതിശയേന ഭവതി കൂടുതലായി ഭവിക്കുന്നു. ഈ രണ്ടർത്ഥത്തിലും പുനഃ പുനഃ ഭവതി അല്ലെങ്കിൽ അതിശയേന ഭവതി എന്നുള്ള അർത്ഥത്തിൽ ബോ ഭൂയത്തെ എന്ന് പറയുന്നു. ഇവിടെ ഭൂസത്തായ ഏത് ധാതു ഒന്നും വരാൻ പ്രയോഗം ഉണ്ടെങ്കിൽ എന്നെ വരാൻ പാടില്ല. യങ് വരുന്നു. യങ്ങിലും നകാര ഇത്ത് ശേഷിക്കുന്നത് യ, ഭൂ യ. ഇത്തായി പ്രയോജനം എന്താണോ? ആത്മനിയോഗം വരാം, നിത്തായുണ്ട്, ഗുണം നിഷേധിക്കും. അനുദാത്ത ഗീതാത്മനിയോഗം ഭൂയ പിന്നെ നേരത്തെ വന്ന സൂത്രം എന്താണ്? സന്യങ്ങോഹോ സന്നന്ദത്തിനും യങ്ങന്ധത്തിനും ദ്വിത്വം വരും. സന്യങ്ങോഹോ നേരത്തെ വന്നാണ്. ഇവിടെ ഭൂ യ ഇതിന് പ്രഥമ ഏകാചിഭാഗം ഏതാണ്? അതാണ്. പ്രഥമ ഏകാചിഭാഗം ലിട്ട് ഭൂധാതുവിന്റെ ലിട്ടിൽ ഏതിനാണ് ദിത്വം വരുന്നത്? ഏതിനാണെന്ന്? ഭൂബ്. ചുറ്റുപാടും ഇരിക്കുന്ന ഹല്ലുകളെ കൂടെ ചേർത്തിട്ടാണ് പ്രഥമ ഏകാച്ചു ഭാഗത്ത് എടുക്കേണ്ടത്, നിഷേധമില്ലെങ്കിൽ. നിഷേധിക്കുന്നുണ്ട് ഏതാണ്? ദത്വം വരാൻ നന്ദ്രാഹ സംയോഗാദയ നദരകളക്കണെങ്കിൽ വരാൻ പാടില്ല. ഭൂയ് അതിനാണ് ദത്വം വരുന്നത്. ദത്വം എന്ന് കഴിഞ്ഞാൽ അഭ്യാസ കാര്യങ്ങളെല്ലാം വരുന്നത് പൊതുവാണ്. കലാതിശേഷം അഭ്യാസ ചർച്ച ഹർസും വരുന്നില്ല. എന്തുകൊണ്ട് ഹർസം? എന്താ പറയുന്നത്? വരാൻ വരുന്നതിന് തടസ്സമൊന്നുമില്ല. പ്രസവം വരാം. ഇപ്പൊ എന്ത് വരുന്നു? യകാരത്തിന്റെ പരത്തിൽ അകാരം ഇരിക്കുകയാണ്. ഇപ്പൊ വരുന്നു ഗുണോ യങ് ലുക്കോഹോ അഭ്യാസ സുഗുണോ യങ്ങി യങ് ലുക്കിച്ച പരത. ഇവിടെ ഇതിന്റെ പ്രക്രിയ എല്ലാം ഒരുമിച്ചാണ്. എങ്ങനെയും എങ്ങ് ലുക്കുന്നു അടുത്ത് വരുന്ന അതാണ് എങ് ലുക്ക്. എങ്ങനെ ലുക്ക് വരുന്ന പ്രക്രിയ അത് കൂടുതലും വേദത്തിലേ പ്രയോഗിക്കാറുള്ളൂ. അഭ്യാസത്തിന് ഗുണം വരുന്നു, എങ്ങി പരവരിക്കുമ്പോഴും എങ്ങ് ലുക്ക് പരവരിക്കുമ്പോൾ ഗുണം വന്നു കഴിഞ്ഞാൽ സൂത്രം വരുന്നു ഇക്കോ ഗുണവൃത്തി പ്രകാരം ഗുണ ഇക്കിനായിരിക്കും വരുന്നത്. അപ്പൊ ഭു എന്ന് പറയുന്നതിന് ഗുണം വന്നിട്ട് ബോ ബോ എന്നായി. നിതന്തത്വ ആത്മനേപദം അവിടെ തോന്നി പരസ്യവേദം വരുമോ ആത്മനേപദം വരുമോ എന്നാണ്. നിതന്തമാണ് അനന്താത്ത ഗീത ആത്മനിയോഗം എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പൊ ധാതു എന്ന് പറയുന്നത് ഭൂ ഭൂയായതുകൊണ്ട് ഗിതന്തം ആയി. ഇപ്പൊ ഗിതന്തമായ ഭോ ഭൂയയിൽ നിന്ന് ആത്മനിയോഗം വരുമെന്നാണ്. കർമ്മണിച ഭാവേച്ച അകർമ്മപ്രകാരം കർത്തരി പ്രത്യം വരുന്നു, ലട്ട് വരുന്നു, ഷപ്പു എന്ന് കഴിഞ്ഞാൽ എന്തു വരുന്നു? അതോ ഗുണേ ഭോ ഭൂയ തേ. ഇത്രയുമൂയതേ ബാക്കിയെല്ലാം ലിട്ടിൽ വരുമ്പം ബോ ഭൂയ ആയതുകൊണ്ട് ഏ സൂത്രം വരുന്നു, കാശനേക ചമ്മത്യവ്യോ ലടി. ബോ ഭൂയ ആം എന്നിരിക്കുമ്പോൾ ഏ സൂത്രം വരുന്നു, അക്കാരിൽ വെച്ചു കഴിഞ്ഞാൽ ബോ ഭൂയാം ചക്രേ ആം പ്രത്യവത്കൃജ്ഞാന പ്രയോഗസ്യ ബോ ഭൂയാം ചക്രേ. ഭോഭൂയ എട്ട് താസരിക്കുമ്പോ സൂത്രം വരുന്നു, ഭോഭൂയി താ ഭോഭൂയി താ ലട്ടില് വ്രജഗതോ എന്ന് പറയുന്ന ധാതുണ്ട്, അതിൽ നിന്നും എങ്ങ് വന്നു കഴിഞ്ഞാൽ ബാവൃജ്യത എന്ന രൂപം വരും, ബാവൃജ്യത. പക്ഷെ പുനഃ പുനഃ അതിശയനവ വ്രജതി വാവൃജ്യത അങ്ങനെ വിഗ്രഹിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അതാണ് അടുത്ത സൂത്രം. നിത്യം കൗടില്യ ഗതോ ഗത്യർത്ഥാത് കൗടില്യേവ ഇംഗിം സ്യാത് നതു ക്രിയാസംവിഹാരേ. സൂത്രത്തിലെ നിത്യം എന്ന് പറഞ്ഞിരിക്കുന്നതിന് ഏവ എന്നാണ് അർത്ഥം. കൗടില്യം എന്നുള്ളതിന് ശേഷം അതിനെ അന്വയിക്കും. അർത്ഥം എന്തോരും കൗടില്യ ഏവ എന്നർത്ഥം. ഗതവും അതാണ് പറയുന്നത്. ഗത്യർത്ഥ കൗടില്യ ഏ വൈങ്ങിച്ച എന്നത് ക്രിയാസമഭിഹാരേ. ഗത്യർത്ഥ ധാതുക്കളിൽ നിന്നെല്ലാം കൗടില്യ അർത്ഥത്തിൽ മാത്രമേ ഇങ്ങ് വരത്തുള്ളൂ. ഏവാന്ന് പറഞ്ഞുകൊണ്ട് വേറെ അർത്ഥത്തിൽ വരാൻ പാടില്ല. വേറെ ഏതർത്ഥത്തിൽ വരാൻ പാടില്ല? പുനഃപുനെന്നുള്ളതിലും അതിശയം എന്നുള്ള അർത്ഥത്തിലും. എന്നത് ക്രിയാസ്വംഭികാരേ. ക്രിയാസ്വംഭികാരം എന്ന് പറയുന്നത് പൗനഃപുണ്യവും ബ്രസവും. ഈ രണ്ടർത്ഥത്തിലും വരാൻ പാടില്ല എന്നാണ്. അങ്ങനെ പാണിനി പറഞ്ഞിട്ടുണ്ടെങ്കിലും കവികൾ പാണിനിയുടെ ഈ നിയമത്തെ അംഗീകരിക്കാറില്ല. അതുകൊണ്ടാണ് ജംഗമ്യതേ ജംഗമം വരുന്നത്. ഗമധാതുവിന് ദത്വം വന്നു കഴിഞ്ഞാൽ എങ്ങ് വന്നു കഴിഞ്ഞാൽ ദത്വം വന്ന് അഭ്യാസ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തുവരും ജംഗമ്യത എന്ന് വരുന്നു. അവിടെ അഭ്യാസത്തിൽ ജം എന്ന് വരും, ജങ് ജങ് എന്ന് വരും. എന്ന് പറഞ്ഞാൽ നുഖ് അതോ അനുനാസിക അന്തസ്യ എന്നൊരു സൂത്രമുണ്ട്. നുഖ് അതോ അനുനാസിക അന്തസ്യ ഇവിടെ വരുന്നതല്ല സിദ്ധാന്തം തോന്നിയിരുന്നു. അത് വരുന്ന ഹിന്ദി ശൈലിയിൽ എഴുതിയാണെന്ന് വിചാരിച്ചു. ഹിന്ദി ശൈലിയിൽ മുകളിൽ കുത്തലിടാറുണ്ട്. നുമ്മ് വിധിച്ചിരിക്കുന്ന എന്താണ് അഭ്യാസത്തിന്റെ അകാരത്തിന് നുമ്മ് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസ്വാരമാണ് വരുന്നത്. അനുസ്വാരം വന്നു കഴിഞ്ഞാൽ അനുസ്വാര സി പരിസ്വരിച്ചാണ് ജം ഗമ. അസൂത്രം ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ. ജംഗമ്യത്തെ എന്ന് പറയുന്നു. അവിടെ എന്താണ് പുനഃപുന ഗച്ഛതി എന്നാണ് വിഗ്രഹിക്കുന്നത്. ജംഗമ്യത്തെ സ്ഥാവരത്തിന് വിപരീതമായിട്ടാണ് മലയാളത്തിൽ ഉപയോഗിക്കുന്നത്. ജംഗമം സ്ഥാവര ജംഗമ വസ്തുക്കൾ. അപ്പോൾ അവിടെ അങ്ങനെ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നുണ്ട്, സംസ്കൃതത്തിലുണ്ട്. ഇക്കാലത്താണ് ഇത് കാണുന്നത്. പാണിനിക്ക് മുമ്പ് അത് കാണത്തില്ലായിരിക്കും, അല്ലെങ്കിൽ പാണിനി ഇങ്ങനെ ധൈര്യമായിട്ട് എഴുതില്ലല്ലോ. നിത്യം കൗടില്യ എന്ന് എഴുതത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും പാണിനിക്ക് ശേഷമായിരിക്കും അങ്ങനെ പ്രയോഗം. അല്ലെങ്കിൽ പാണിനിക്ക് മുമ്പുണ്ടായിരുന്നു, പാണിനി കണ്ടില്ല, അങ്ങനെയും വരാം. എന്തായാലും ജംഗമം എന്ന് പറയുന്ന പ്രയോഗമുണ്ട്, ഹിന്ദിയിലുമുണ്ട് അല്ലേ, എല്ലാ ഭാഷകളിലുമുണ്ട്. പക്ഷെ ജംഗമോ എന്ന് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്ന ഇത് ഏതോ ഉറുദുവിൽ നിന്നങ്ങാണ്ട് വന്നാണ് എന്ന് ഹിന്ദിക്കാരെല്ലാം പറയാറുണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ടോ? അത് തന്നെ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും, അങ്ങനെയൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ടെന്ന്. ജംഗമം എന്നൊക്കെ പറയുന്നത് ഒരു ഉറുദുവിന്റെ ഭാഷ പോലെയല്ലേ, ശുദ്ധ സംസ്കൃതമാണ്. അതുകൊണ്ട് നിത്യം കൗടില്യം എന്ന് പറയുന്നത് ഇന്നത്ര നിർബന്ധമല്ല. ജംഗമം ഒക്കെ ഉള്ളതുകൊണ്ട്, ജംഗമേ ഉള്ളു, വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ബ്രിജ് ധാതുവിൽ നിന്നും എങ്ങ് വന്നു, ദത്വം വന്നു, ഹലാദിശേഷം വന്നു, വാ ബ്രിജ് എന്നിരിക്കും വരുന്നു. ദീർഘോ അകിത, അകിതോ അഭ്യാസസ്യ ദീർഘോ യങ് യങ് ലുക്കോഹോ. ഇവിടെ എങ്ങനെ വിധിക്കുന്നതല്ല, എങ് ലുക്കിനും കൂടെ ചേർത്തിട്ടാണ്. അക്കിത്തായ അഭ്യാസം, നുക്കെല്ലാം വന്നു കഴിഞ്ഞാൽ കിത്താവും. അങ്ങനെ കിത്തല്ലാത്ത അഭ്യാസത്തിന് ദീർഘം വരും. ദീർഘം വന്നു കഴിഞ്ഞാൽ സൂത്രം വരുന്നു അച്ചസ്ഥ. വാ ഇലാകാരത്തിന് ദീർഘം വന്നിട്ട് എന്തുവരും? വാ യങ് യങ് ലുക്കോ, എങ്ങനെ എങ് ലുക്കിലും വരും. അപ്പൊ വാ വ്രജ്, വാ വ്രജ്, ജ് ഹലന്തമാണ്. യ വാ വ്രജ്യത്തെ ലിട്ടിൽ വരുമ്പം വാജ് യാന്നിരിക്കും, അതാണ് ധാതു. ധാതു സഞ്ജ വരുന്ന എങ്ങനെ? വാബ്രജ്യ എന്നിരിക്കുമ്പോൾ വരുന്നു യസ്യ ഹല. അടുത്ത സൂത്രം യസ്യതി സംഘാത ഗ്രഹണം ഹല പരസ്യ ഈ ശബ്ദസ്യ ലോപാർത്ഥാവതുകേ. വക്രഗതി നദി ബാബൃജ്യത്തെ അശ്വഹ വാവർജ്യതേ എന്നൊക്കെ പറയുന്നിടത്താണ് ഇത് ഉപയോഗിക്കുന്നത്. യസ്യഹല യസ്യേതി സംഘാതഗ്രഹണം. യസ്യ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് യകാരത്തെ അകാരത്തെ എടുക്കണമെന്നർത്ഥം. ഹല പരസ്യ യ ശബ്ദസ്യ ലോപ അർത്ഥമാകുകയേ. ഹല്ലിന്റെ പരത്തിലിരിക്കുന്ന യ എന്ന് പറയുന്ന ശബ്ദത്തിന് ലോകം വരും. എപ്പോ ആർദ്ധാതും പരമിരിക്കുമ്പോ. ഇപ്പൊ ഇവിടെ വാ വ്രജ് യാന്നിരിക്കുകയാണ്. ഹല്ലിന്റെ പരത്തിലിരിക്കുന്ന യാക്ക് ലോകം വിധിച്ചുകൊണ്ട് സൂത്രം വരുന്നു. അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആദേഹി പരസ്യ ഹല്ലിന്റെ പരത്തിലെന്നല്ലേ. തസ്മാതി ചുത്തരസ്യ പരത്തിൽ വിധിച്ചിരിക്കുന്നു. അതുകൊണ്ടെന്ത് വരുന്നു? ഹലഹ പഞ്ചമി എന്താണ് അവിടെ എന്ത് വരും? തസ്മാതെത്തി ഉത്തരസ്യ പരത്തിൽ വന്നുകൊണ്ട് എന്ത് വരും? ആദേഹേ പരസ്യ പരത്തിന്റെ ആദിയിൽ നിന്ന് വരും ഏതിന ലോകം വരും? യക്കാരം പോയി ശേഷിക്കുന്ന എന്താ? വാ വ്രജ് യാന്നിടത്ത് യകാരം പോയിട്ട് വാ വ്രജ് ആമെന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? ചുരുക്കത്തിൽ യായും പോയി ആയും പോയി. ഇപ്പൊ വാ വ്രജ് ആവൃജാം ചക്രേ എന്നാ പിന്നെ ഇതങ്ങ് നേരത്തെ വന്നാ പോരെ എഴുതുന്ന വാവൃജ്യത. അവിടെ എന്താ കാരണം ലോപിക്കാത്തത്? അത് സർവ്വധാതു. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് യശബ്ദസിലോ ആർദ്ധധാതുക. പാർദ്ധധാതുകളിലൊന്നും ചുരുക്കത്തിൽ യകാരം കാണത്തില്ല. വാ അവര് ഇട്ടെന്നിരിക്കുമ്പോഴും എന്തോരും യസ്യഹല പ്രകാരം യകാരം ലഭിക്കുന്നു. അത്തോളം ഉപകാരം ലഭിച്ച് വാ വ്രജി യസ്യഹല എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ടല്ല, എങ്ങനും എങ്ങനൊക്കിനും വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് ഈ സൂത്രം ഇനി ആവശ്യം വരും. പക്ഷോ ദീർഘു അഗിത ഗുണോ എങ്ങലുക്കോ ഇതൊക്കെ ഇവിടെ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ആവശ്യം. യസ്യഹല ഇനി ആവശ്യമായി വരും. ലട്ടില് വാ വൃ വാ ജി യകാരം പോയി വാ വ്രജിഷ്യേ വാ വ്രജ് അടുത്ത് വ്രജല്ല വ്രജാണ് ഉച്ചരിക്കുമ്പം വ്രജ് എന്ന് ഉച്ചരിക്കരുത്. വാ വ്രജ് ശിഷ്ട അവാപ്രജിഷ്ഠ അവ വാവ്രജിഷ്ഠ രണ്ടാമത്തത് വൃത്തുവർത്തന ഇത് മുമ്പ് വന്നിട്ടുണ്ടോ? ഏത് ഗണത്തില? പുനഃപുന അതിശയനവാ വർത്തത വരീവൃത്യത്തെ. അപ്പൊ വൃദ്ധ ധാതു എന്തുവരും? ധാതു രേഖാച്ചു ഫലാദി ക്രിയാസിംഹരെ യങ് ഗുണോ യങ് ലുകോഹോ ദിത്വം വൃത്ത് വൃത്ത് വൃത്ത് വൃത്ത് എന്നിരിക്കുമ്പോ വരുന്നു ഋതുബദ്ധസ്യ ധാതോരഭ്യാസസ്യ രീഗാഗമോ യങ് യങ് ലുകോഹോ ഋതുപഥയുള്ള ധാതു ഇവിടെ വൃത്താണ്. അഭ്യാസത്തിന് എന്ത് വരുന്നു? രീക്ക് വരുന്നു. രീക്ക് കിത്തായോണ്ട് എവിടെ വരും? അന്ത്യാവയുമായിട്ട് അപ്പൊ എന്ത് വരുന്നു? ബാക്കിയെല്ലാം വന്നു. വരി വൃത്ത് ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്. ഒന്ന് വരുന്നു വരി വൃത്ത്, യാ പരത്തിൽ ഒന്ന് വരി വൃത്യത്തെ. അത് തന്നെ, ഇത് തന്നെ വരി വർത്തി, ഇത് തന്നെ. അല്ല, അത് ഇതിപ്പം ധാതുവായി വരി വൃത്യ. ഇനി ഇതിൽ നിന്ന് എന്തുവരും? ഇനി ഇതിൽ നിന്ന് ധാതുവായി കഴിഞ്ഞാൽ ഇന്ന് കൃതന്ത പ്രത്യയങ്ങൾ വരാം. വന്ന് പ്രത്യയങ്ങളും പുതിയ പുതിയ രൂപങ്ങളുണ്ടാകാം. ശ്ലോകങ്ങൾ അത് വരത്തില്ല. കാരണം എങ്ങെന്താവുമ്പോ ആ പിന്നെ അതുപോലെ യങ് ലുക്കില്, യങ് ലുക്കിലും വരത്തില്ല. വരീവർത്തു സ്ഥേമ ത്വയി മമ ഗിരാം ദേവി മനസോ നരീ നർത്തു പ്രൗഢാ വരസി എന്ന് പറഞ്ഞുണ്ട്. അത് ഇതി വരാം. യങ് ലുക്കില് പരസ്യം വരാം. യങ് ലുക്ക്, പക്ഷെ അത് ലോകത്ത് ഉപയോഗിക്കാൻ പാടില്ലെന്നോ, അപൂർവമായിട്ട് ഉപയോഗിക്കാവുന്നു. ഇതിൽ നിന്ന് പല രൂപങ്ങളും വരാം കൃതന്തം വന്നിട്ട്, പക്ഷെ ലോകത്തിൽ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. യങ് ലുക്കിൽ നിന്ന് വരാം, അങ്ങനെ വരാം, അതായിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. ബോ ഭവീതി എന്നാണ് എല്ലാട്ട് വരുന്നത്. യങ് ലുക്കില് ബോ ഭവീതി. അപ്പൊ ലോട്ടിൽ എങ്ങനെ വരും? ബോ ഭവീതു, അങ്ങനെ വരാം. ഇകാരം പോകുമല്ലോ. എങ് ലുക്കില്ല, എങ് ലുക്ക്, എങ് ലു, എങ് പോവും അവിടെ നിന്ന്, എങ് മൊത്തം പോവും. പക്ഷെ എങ്ങനൊക്കെ വേദത്തിൽ ഇതാണ് ഉപയോഗിക്കാറുള്ളൂ. അപ്പൊ ഇവിടെ എന്ത് വരുന്നു? വരി രീക്കൊന്നുണ്ട്, വരി. ഇത് സാറിന് ഇത് ഉപയോഗിക്കാറുള്ളതാണ് ദരീദൃശ്യത്തെ. ദരീദൃശ്യത്തെ ദൃശ്യ പ്രേക്ഷണെ ദൃശ്യദൃശ്യ അഭ്യാസകാര്യം വന്ന് ഋതുപദസ്യ പ്രകാര അഭ്യാസത്തിൽ രീക്ക് വന്നിട്ട് ദരീദൃശ്യത്തെ എങ്ങനെ വിഗ്രഹിക്കും? പുനഃപുന അതിശയനവ പശ്യതി അങ്ങനെ വരാം. ഇവിടെ എന്ത് വരുന്നു? വരി വൃത്തിയതെ ലിട്ടിൽ വരുമ്പോൾ എന്തായിരുന്നു? എസ് സി ഹലക വരുന്നു. അതുകൊണ്ട് എന്തായിരുന്നു? വരി വൃതാം ചക്ര വരി വരി വൃത്തിയതേ വരി വൃതാം ചക്രേ വൃത്താണ്. നൊട്ടിൽ വരുമ്പോ വന്നുവരുന്നു വരി വൃത്ത് യാ പോയി പരത്തി എന്തായിരിക്കുന്ന എട്ട് ഏസത്തോട് വരുന്നു യാ പോയി പരത്തിലിട്ടിരിക്കുമ്പോ പുകന്തട്ട് വികസിച്ചത് ഗുണം വന്നിട്ട് എന്ത് വരുന്നു? വരി വർത്തിത വരി വർത്തിത അടുത്ത് എങ്ങനെ എങ്ങനെ എങ്ങനെ വരി വർത്തിഷ്യത ഗുണം വന്നു വരി വർത്തിഷ്യത വരുന്നു അത്രേ ഉള്ളൂ. എവിടെ വരി വൃത്തിഷ്യത എവിടെ എഴുതിയിരിക്കുന്നു? അത് വരത്തില്ല. സിയ വരുമ്പോഴത്തേക്ക് എന്ത് വരും? ഗുണം വരും ഭൂന്തലവിസ്യ. അപ്പൊ വരി വർത്തിഷ്യത എന്ന് വരത്തുള്ളൂ. ഏതിലാ കൊടുത്തിരിക്കുന്നത്? രൂപചന്ദ്രയിൽ ശരിയായിട്ട് ഭൈമിയിൽ സാറിന് തെറ്റ് വരാൻ പാടില്ലല്ലോ. ഒരു വാക്യം കൊടുത്തിട്ടു ഒറ്റ ലക്ത് പ്രഥമപുരുഷന് ഏകവചനം മാത്രമേ കൊടുത്തു. ലുട്ടിന്റെ എങ്ങനെ കൊടുത്തിരിക്കുന്നു? ലുട്ട് വരി വൃദ്ധിത അവിടെ തെറ്റി വരി വൃദ്ധിത എന്ന് എഴുതിയാണ്. വരി വർദ്ധിത എന്നല്ല എഴുതിയാണ്. പക്ഷെ ഇവിടെ യകാരവും അകാരവും പരനിമിത്തമായ അച്ചാദേശം. പക്ഷെ ഇവിടെ എന്തു വരുന്നു? അതിന്റെ മുമ്പിലൊരു യകാരം കൂടെയുണ്ട്. അതന്നെ വരി വൃത്ത് അതിന്റെ വരത്തിൽ യകാരത്തിന് ലോകം വന്നു അകാരത്തിന് ലോകം വന്നു പരനിമിത്ത അചാദേശ സ്ഥാനിവത്സ്യാത് സ്ഥാനിഭൂതാത് അച്ഛ പൂർവത്വേന ദുഷ്ട പൂർവത്വേന ദുഷ്ടമെന്ന് പറയുന്നുണ്ട്. ഒരകാരം ഒരു യകാരം കൂടെ അവിടെ ഉണ്ട്. അവിടെ വിശദീകരണം ഒന്നും കൊടുത്തിട്ടില്ലേ? ഒന്നുമില്ല. അല്ല, അവിടെ ലോപം വന്ന ഒരു യകാരമുണ്ട് അതിന്റെ ഇടയ്ക്ക്. ഇതിലൊരു വാക്യമുണ്ട് സാർ, അതുണ്ട്, ലോഭ രണ്ടുണ്ട്. പക്ഷേ അജപരസ്മിൻ പൂർവ്വ ഇതു എന്ന് പറയുന്നതിന് അനുസരിച്ച് അവിടെ സ്ഥാനീയത്വത്തെ പ്രാപിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒരു യകാരം ഉണ്ട്. സ്ഥാനിഭൂത പൂർവത്വേന ദുഷ്ടസ്യ വിധവും. ഒരു പക്ഷേ ഇതിൽ രണ്ട് രൂപം വരാം, വികല്പം വരാമായിരിക്കും. എങ്ങനെ? ഏത് ടെസ്റ്റില്? വരീവർത്തിത എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ശരിയാണ്. എന്നുവെച്ചാൽ ഗുണം വന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് കൊടുത്തിരിക്കുന്നത് അതൊന്നുകൂടെ നോക്കേണ്ടി വരും. കാരണം ബൈമീകാരൻ അങ്ങനെ തെറ്റ് കൊടുക്കാറില്ല. അതുകൊണ്ട് സ്ഥാനീയത്വം വന്നു കഴിഞ്ഞാൽ അതിൽ ലുട്ടിലും കൊടുത്തിട്ടുണ്ട്, ലുട്ടിലും കൊടുത്തിട്ടുണ്ട്, പിന്നെ ലുങ്ങിലും കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ഥാനീയത്വത്തെ സ്വീകരിച്ചുകൊണ്ടാണ് അത് നോക്കണേന്. അങ്ങനെ വരുമെന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ വയ്യ. കാരണം രണ്ട് രൂപവും കാണുന്നുണ്ടല്ലോ. സ്ഥാനീയത്വം വന്നില്ല എന്നുണ്ടെങ്കിൽ ഗുണം വരാം. സ്ഥാനീയത്വം വരുന്നതിന് തടസ്സം വരുന്നതെന്ന് വെച്ചാൽ സ്ഥാനിഭൂതാത് പൂർവത്വേന ദുഷ്ടസ്യ എന്ന് പറയുന്നുണ്ട്. പൂർവത്തിലുള്ള എവിടെ? ഇതില് യങ്ങിലുള്ള യാ മാത്രമേ ലോപിക്കുന്നുള്ളൂ. ലുട്ടിലെ യാ അകാരവും യകാരവും ലോപിച്ചിട്ട് വരി വൃത്ത് ഇട്ട് സ്ഥാനീയത്വം വന്നു കഴിഞ്ഞാൽ അജപ്പരസൻ പൂർവ്വം ഇത് വന്നു കഴിഞ്ഞാൽ ഗുണം വരത്തില്ല. സ്ഥാനീയത്വം പ്രാപിക്കും. അപ്പൊ ഉപതയിൽ ഇറുകാറില്ല. പരനിമിത്ത അജാദീസ് സ്ഥാനീയത്വത്തെ പ്രാപിക്കും. പക്ഷെ അവിടെ സ്ഥാനീയത്വത്തെ സ്വീകരിക്കുന്നതിന് തടസ്സമുണ്ടെങ്കിൽ അത് ശരിയാ. അകാരം സ്ഥാനീയത്വത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ പൂർവത്തില് ഉപതയിൽ വരത്തില്ല. പക്ഷെ സ്ഥാനീയത്വം പ്രാപിച്ചില്ലെങ്കിൽ ഗുണം വരും. സ്ഥാനീയത്വം പ്രാപിക്കുമോ പ്രാപിക്കാതിരിക്കുമോ എന്നുള്ള അനുസരിച്ചിരിക്കും. സ്ഥാനീയത്വം പ്രാപിക്കാതിരിക്കാനെന്ന് പറഞ്ഞാൽ അവിടെ ഒരു യകാരമുണ്ടല്ലോ. യകാരം ലോപിച്ചതിന് ശേഷം അത് സ്ഥാനീയത്വത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ സ്ഥാനീയത്വം പ്രാപിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. എങ്ങ് ഇത്താണ്, അതിലെ അകാരമാണ് സ്ഥാനീയത്വം പ്രാപിക്കുന്നത്. ഇത്തായുള്ള ഗുണത്തെ നിഷേധിക്കാം സ്ഥാനീയത്വം പ്രാപിച്ചാലും. പക്ഷെ സ്ഥാനീയത്വം പ്രാപിക്കുന്ന എങ്ങല്ല, എങ്ങിലെ അകാരമാണ്. അകാരമല്ലല്ലോ ഇങ്ങിത്ത്. എങ്ങിലെ അകാരമല്ലേ സ്ഥാനീയത്വത്തെ പ്രാപിക്കുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അത് പരിശോധിക്കണം ഏതാ ശരിയെന്നുള്ളത്. അത് രണ്ടും ശരിയാവുമോ എന്നുള്ളത് നോക്കാം. പരീക്ഷിക്കാം. രണ്ട് രൂപം വന്നുകൊണ്ടാണ്. ഒന്നാണെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. പ്രശ്നം ഇവിടെ തീർന്നു തന്നെ. അപ്പൊ യകാരത്തിന് സ്ഥാനീയത്വം വരാം. വന്നാല് അവിടെ രണ്ടെണ്ണത്തിന്റെ പരത്തിലാണ്. ഇപ്പൊ പൂർവത്വേന ദുഷ്ടത്വം അച്ഛന്ന് പറയുന്നില്ലല്ലോ. പൂർവത്വേന ദൃഷ്ടസ്യ വിധവും, പൂർവമായി കാണുന്നതിന്റെ വരുന്ന വിധി. ഇതിനെക്കുറിച്ച് ഈ സൂത്രത്തിന്റെ വ്യാഖ്യാനത്തിൽ ചർച്ച വരുന്നുണ്ട്. അതായത് പൂർവം എന്ന് പറയുന്നത് കൊണ്ട് ഒന്നിന്റെ പൂർവ്വത്തിലാണോ, അതെ ഒന്നിൽ കൂടുതലുള്ളതിന്റെ പൂർവ്വത്തിലാണോ, അങ്ങനെയുള്ള ഒരു ചർച്ച ചപ്പരസൻ പൂർവം ഇതോ എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനത്തിൽ വരുന്നുണ്ട്. ഒന്നിന്റെ പൂർവ്വത്തിലാണോ, അതെ ഒന്നിൽ കൂടുതൽ പൂർവ്വത്തിൽ വന്നാലും പൂർവം എന്നെടുക്കാമോ എന്നുള്ള ഒരു ചർച്ച വരുന്നുണ്ട്. ഭൈമിയായിരിക്കാനാണ് ശരിയാകാനും സാധ്യത, കാരണം അത് വളരെ അതങ്ങനെ തെറ്റ് വരുന്ന വളരെ കുറവാണ്. ഗീതാപ്രസിൽ തെറ്റുകളുണ്ട്, അത് നോക്കാം, ഒന്നുകൂടെ പരിശോധിക്കാം. അടുത്ത് അടുത്ത് വരുന്നത് നിർത്തി ഗാത്രവിക്ഷേപ വന്നിട്ടുണ്ടോ, എവിടെ വന്നത്? ദിവാദി നൃത്യതി പുനഃപുന അതിശയനവാ നിർത്തിയതി. നിർത്ത് ധാതുരേഖാച്ചു ഹലോ ക്രിയാസ്വീകാര യങ് ദിത്വം വരുന്നു, സന്യംഗോ ദിത്വം വന്നു, നിർത്ത് നിർത്ത് ഗുണോ യങ് ലുക്കോഹോ പ്രാപ്തമാണ്. പക്ഷേ രീക്കൃത്തു പ്രദർശിച്ച പ്രകാരം എന്ത് ചെയ്യുന്നു, അഭ്യാസ കാര്യം വന്നിട്ട് അവിടെ രീക്ക് വരുന്നു. നരി നൃത്ത് യ നൃത്യത്തെ ഇവിടെ നരി രേഖത്തിന്റെ പരത്തിൽ നകാരം വന്നുകൊണ്ട് നത്വം പ്രാപ്തമാകുന്നു. അപ്പൊ പറയുന്നു ക്ഷുംനാദിഷ്ട, ക്ഷുംനാദി എന്ന് പറയുന്ന ഒരു ഗണമാണ്, അതിൽപ്പെടുന്ന ശബ്ദങ്ങൾക്ക് ഒന്നും എന്താണ് ക്ഷുഭ്നാദി, ക്ഷുഭ്ന ക്ഷുഭ്ന ക്ഷുഭ എന്നാണ്, ക്ഷുംന എന്നാണ്. ക്ഷുഭ്നാദിഷ്ട അഗണത്തിപ്പെടുന്ന ശബ്ദങ്ങൾക്കൊന്നും നത്വം വരത്തില്ല, എന്നുവെച്ചാൽ നത്വത്തിന്റെ നിമിത്തം ഉണ്ടായാലും വരത്തില്ല. അട്കുപ്പാനുവായ അഭിപ്രകാരം നത്വം പ്രാപ്തം. അപ്പൊ എവിടെയെങ്കിലും നഗാരത്തിന് നത്വം വന്നിട്ടില്ലെങ്കിൽ ഈ ഗണത്തിനങ്ങ് ഉൾപ്പെടുത്തിയാൽ മതി. ക്ഷുഭ്നാധിഷ്ഠിച്ചോ നത്വം വരത്തില്ല, ആകൃതി ഗുണമാണോ. അത് കുറെ രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്, ആപസ്വത്തിലുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ബൈമിയിൽ ഗണത്തിലുള്ള ശബ്ദങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, കുറേയധികം ശബ്ദങ്ങളുണ്ട്. അതിൽപ്പെടുന്ന ശബ്ദം അത് വേണമെന്നില്ല, ആകൃതി ഗുണമായതുകൊണ്ട് എവിടെയെങ്കിലും നത്വം കാണുന്നില്ലെങ്കിൽ ശിഷ്ടപ്രയോഗത്തിൽ ക്ഷുഭ്നാദിപ്പെട്ടുകൊണ്ട് നത്വമില്ലാന്ന് മനസ്സിലാക്കും. അപ്പൊ നരി നൃത്യത്തെ ലിട്ടിൽ വരുമ്പോ അവിടെ എന്ത് വരുന്നു? എസ് സി ഹലോ വരുന്നു. എസ് അത്തോലോകം വന്നു. ഇവിടെ ഈ പുസ്തകത്തില് വരീവൃതാം ചക്ര എന്നാ കൊടുത്തിരിക്കുന്നു അല്ലേ. അപ്പൊ അവിടെ ആമ പരത്തിൽ വന്നിട്ടും ഗുണം വന്നിട്ടില്ല, ലിട്ടില് ഗുണം വന്നിട്ടില്ല, ആമ പരത്തിൽ വന്നിട്ട്. അപ്പൊ പരത്തില് എങ്ങാണ് വരുന്നത്? എങ്ങ് വന്നു കഴിഞ്ഞാൽ പ്രത്യേക ലോകയെ പ്രത്യക്ഷണം മാനിച്ചാൽ കൂടിയും ഞിത്തായുണ്ട് ഗുണം വരില്ല. അതുകൊണ്ട് വൃത്തായിരിക്കും ശരി, വർത്തയാന്നുള്ള രീതി തെറ്റിച്ചു കൊടുത്തായിരിക്കും. അപ്പൊ അതിനാണ് ചാൻസ്. അല്ലെങ്കിൽ പിന്നെ വരീ വൃത്താം ചക്ര എന്നിങ്ങനെ കൊടുക്കും, വരീ വർത്താം ചക്ര. അപ്പൊ വരീ വൃത്താം എന്നേ വരത്തുള്ളൂ. അപ്പൊ അതാ ശരി. രണ്ടു വർഷം ഇതിൽ തന്നെ ഇട്ടിരിക്കുന്നു. ഇപ്പോഴാണ് ഞാനത് നോക്കിയത്. വരി വരി വരി വൃത്തി രണ്ട് തകാരമുണ്ടോ? ഒരു തകാരമല്ലേ ഉള്ളു. വരി വൃത്തിത്ത, അതുപോലെ നരി നിർത്തിത്ത എന്നേ വരത്തുള്ളു. നിർത്തിത്ത നരി നിർത്തിത്ത പിന്നെ ഇവിടെ ഇരുന്ന് സിദ്ധാന്തമതിയുടെ പ്രശ്നം എന്ത് ചെയ്തു? വേണ്ട വേണ്ട, ഇപ്പൊ വേണ്ട. അല്ല, ഇത് വയ്ക്കാൻ പറഞ്ഞു, മറ്റു മാറ്റാൻ പറഞ്ഞില്ലേ? ഉണ്ടോ? വേണ്ട വേണ്ട, ഇപ്പൊ വേണ്ട. ചോദിച്ച അതിനിപ്പോ നോക്കി പ്രശ്നം തീർന്നുണ്ട്.